ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും ഞാനും എല്ലാളും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. എന്തൊരഴക് ആ എന്തൊരു ഭംഗി എന്തൊരഴകാണാ കുപ്പായക്കാരിക്ക്. എന്തൊരഴക് എന്തൊരു ഭംഗി എന്തൊരഴകാണാ കുപ്പായക്കാരിക്ക്. എൻ പ്രിയയല്ലേ പ്രിയ കാമിനിയല്ലേ എൻ്റെ ഹൃദയം നീ കവർന്നെടുത്തില്ലേ. എൻ പ്രിയയല്ലേ പ്രിയ കാമിനിയല്ലേ എൻ്റെ ഹൃദയം നീ കവർന്നെടുത്തില്ലേ. ഞാനും ഞാനും എല്ലാളും ആ നാൽപ്പത് പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും ഞാനും എല്ലാളും ആ നാൽപ്പത് പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഉമരം കൊണ്ട്